ശ്രീമദ്ഭഗവത്ഗീത 15-ാം അധ്യായം 11-ാം ശ്ലോകം യതന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യതന്തോപ്യകൃതാത്മാനോ നൈനം പശ്യന്ത്യചേതസഃ. ഇതിന്റെ ഭാഷ്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. കേജിത്തു യതന്തഃ പ്രയത്നം കുറുവന്തോ യോഗിനശ്ച സമാഹിത ചിത്താഹ ഏനം പ്രകൃതമാത്മാനം പശ്യന്തി അയം അഹം അസ്മി ഇതി ഉപലഭന്തേ ആത്മനി സ്വസ്യാം ബുദ്ധോ അവസ്ഥിതം. യതന്തോവി ശാസ്ത്രാദി പ്രമാണൈഹി അകൃതാത്മാനഃ അസംസ്കൃതാത്മാനഃ തപസ ഇന്ദ്രിയജയേനച. ഇനി മറ്റൊരു കൂട്ടരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. യതന്ത അപ്പി ശ്രമം ചെയ്യുന്നവരാണെങ്കിലും ശാസ്ത്രാദി പ്രമാണൈഹി ശാസ്ത്രം തുടങ്ങിയ പ്രമാണങ്ങളിലൂടെ ഈശ്വര പ്രാപ്തിക്കായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അകൃതാത്മാന മറ്റൊരു കൂട്ടരുണ്ട്. അവരെ കുറിച്ച് പറയുന്നു അകൃതാത്മാക്കൾ അസംസ്കൃതാത്മാന അസംസ്കൃതമായ ആത്മാവോടുകൂടിയവ അകൃതം എന്ന് പറഞ്ഞാൽ ഇവിടെ അശുദ്ധം എന്നാണ് അർത്ഥം. ആത്മാന്ന് വെച്ചാൽ അന്ധകരണം ചിത്തം എന്നൊക്കെ അർത്ഥം. അശുദ്ധാന്തകരണന്മാര് കൃതം എന്ന് പറഞ്ഞാൽ ചെയ്തത്, അകൃതം എന്ന് വെച്ചാൽ അതിന്റെ വിപരീത അർത്ഥമാണ്. അതിന് കൃ എന്ന് പറയുന്ന സംസ്കൃത ധാതു കരോതി ചെയ്യുക എന്നാണ് അർത്ഥം. പക്ഷെ അതിന് ശുദ്ധിയാക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ചെയ്യുക എന്നുള്ളതുകൊണ്ട് തന്നെ ശുദ്ധിയാക്കുക എന്നുള്ള ഒരർത്ഥം കൂടിയാണ്. രഥ്യം കരോതി എന്ന് വെച്ചാൽ വഴി വൃത്തിയാക്കുന്നു എന്നാണ്. അപ്പോൾ കൃതം എന്ന് വെച്ചാൽ ശുദ്ധിയാക്കിയത് എന്നർത്ഥം വരും. അകൃതം എന്ന് പറഞ്ഞാൽ അശുദ്ധം, അശുദ്ധമായ അന്ധകരണം. അങ്ങനെയുള്ളവർ പരിശ്രമിച്ചാലും ഫലം ഉണ്ടാകുന്നില്ലെന്നാണ്. അതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. പരിശ്രമിച്ചാൽ അവശ്യമായും ഫലം ഉണ്ടാകണമെന്നാണ്. അതാണ് സാധാരണ പറഞ്ഞു വരുന്നത്. പക്ഷേ അശുദ്ധിയുണ്ടെങ്കിൽ പരിശ്രമം കൊണ്ട് ഫലം ഉണ്ടാകത്തില്ല. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. കാരണം പരിശ്രമം അത് ഫലത്തെ കൊടുക്കുന്നത് പല നിമിത്തങ്ങളെ ആശ്രയിച്ചിട്ടാണ്. കർമ്മത്തിന് അതേ രീതിയിൽ ഫലം കൊടുക്കാൻ പറ്റത്തില്ല. ഈ വിഷയത്തെക്കുറിച്ച് പൂർവ്വമീമാംസയിലും മറ്റും അവിടെയാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഈ കർമ്മം എങ്ങനെയാണ് ഫലം കൊടുക്കുന്നത്? ഒരു കർമ്മത്തിന് വൈഗുണ്യം, അതായത് ആ കർമ്മത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ കർമ്മം ഫലം കൊടുക്കത്തില്ല. കർമ്മത്തിന് എന്തെങ്കിലും വിഘ്നം വന്നു കഴിഞ്ഞാൽ, തടസ്സം വന്നു കഴിഞ്ഞാലും കർമ്മത്തിന് ഫലം കൊടുക്കാൻ കഴിയാതെ വരും. പിന്നെ ആ കർമ്മത്തിന്റെ സാഹചര്യങ്ങൾ, കർമ്മത്തിന്റെ നിമിത്തങ്ങൾ, കാലദേശാദികൾ ഇതെല്ലാം അനുകൂലമായില്ലെങ്കിൽ കർമ്മത്തിന് ഫലം കൊടുക്കാൻ കഴിയത്തില്ല. ആത്യന്തികമായിട്ട് പ്രത്യേകിച്ചും ആത്മീയ സന്ദർഭങ്ങളിൽ ഈശ്വര കൃപ, ഗുരു കൃപ ഇതുണ്ടായില്ലെങ്കിലും ഫലം കിട്ടത്തില്ല. ഇതിന്റെ എല്ലാം ന്യൂനതകളുണ്ട്. കർമ്മ വൈഗുണ്യം കർമ്മത്തിന്റെ ഫലത്തെ കൊടുക്കാതിരിക്കും. അല്ല, ഇനി ഫലം കൊടുത്താലും അത് മുഖ്യമായ ഫലത്തെ കൊടുക്കത്തില്ല, അല്ലെങ്കിൽ പൂർണ്ണമായ ഫലത്തെ കൊടുക്കത്തില്ല. ഇനി ചില കർമ്മങ്ങൾ വിപരീത ഫലത്തെയും ഉണ്ടാക്കും, അത് സംഭവിക്കും. ഇതിനെല്ലാം ഇവിടെ ആധ്യാത്മിക സാധനയെ സംബന്ധിച്ച് പ്രധാനമായി പറയുന്നത് ആ ചിത്തത്തിന്റെ അശുദ്ധിയാണ്. ചിത്തത്തിൽ അശുദ്ധിയുള്ളവരെ അകൃതാത്മാവെന്ന് വിളിക്കുന്നു. അവർക്ക് സാധനയുടെ ഫലം കിട്ടത്തില്ല. ആ ചിത്തശുദ്ധി എങ്ങനെയാകാം? ഇവിടെ പറയുന്നു തപസ്സ ഇന്ദ്രിയജയന. തപസ് ഇന്ദ്രിയജയം ഇതെല്ലാം ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സാധാരണ അദ്വൈതികൾ തന്നെ പറയും എന്താണ്, ജ്ഞാനം കൊണ്ടല്ലാതെ മോക്ഷമില്ല, ജ്ഞാനം കൊണ്ടേ മോക്ഷം സാധ്യമാകും. അതാണ് അദ്വൈതത്തിന്റെ ഏറ്റവും മുഖ്യമായ സിദ്ധാന്തം. അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ജ്ഞാനം മതി, ജ്ഞാനത്തെ അർജിച്ചാൽ മതി, ജ്ഞാനം കൊണ്ട് മോക്ഷം കിട്ടുമല്ലോ, മറ്റൊന്നിന്റെ ആവശ്യമില്ല. ജ്ഞാനം നേടുക, മോക്ഷം നേടുക, കാര്യം എളുപ്പമാണ് എന്ന് പറഞ്ഞവൻ ജ്ഞാനത്തിലുള്ള ഉപായങ്ങളിൽ പ്രവർത്തിക്കും. ജ്ഞാനത്തിലുള്ള ഉപായങ്ങൾ സാധാരണ മനുഷ്യൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? കാശുള്ളവരാണെങ്കിൽ വില കൊടുത്ത് പുസ്തകം വാങ്ങും, വായിക്കും. കാശില്ലാത്തവരാണെങ്കിൽ വായനശാലയിൽ നിന്ന് പുസ്തകം എടുത്ത് വായിക്കും, ജ്ഞാനം നേടാം. അപ്പോൾ ജ്ഞാനം നേടും, പക്ഷെ മോക്ഷം കിട്ടത്തില്ല. മോക്ഷം കിട്ടിയോ അല്ലേ എന്നുള്ള അവനവന് മാത്രമേ അറിയാൻ പറ്റൂ. ഒരാൾ പ്രസംഗിക്കുന്ന കേട്ടിട്ട് മോക്ഷം കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് കേട്ടിട്ട് ജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ പ്രസംഗം കേൾക്കും, സത്സംഗം ശ്രമിക്കും, പക്ഷെ അതുകൊണ്ടൊന്നും ജ്ഞാനം കിട്ടിയതായി തോന്നും. അതായത് കുറെ അറിവ് സമ്പാദിച്ച്, പുസ്തകജ്ഞാനം സമ്പാദിച്ചിട്ട്, ഗ്രന്ഥജ്ഞാനം സമ്പാദിച്ചിട്ട്, അതുകൊണ്ട് കേവലം അതിനുള്ള അഭിമാനം മാത്രം ബാക്കി നിൽക്കും, മോക്ഷമൊന്നും ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? അതാണ് ഇവിടെ പറഞ്ഞത് അകൃതാത്മാന. അപ്പം ജ്ഞാനം കൊണ്ട് മോക്ഷം നേടണമെന്ന് പറയുന്നവനും പറയുന്ന അദ്വൈതിയും പറയുന്നുള്ള എന്താണ്? തപസ്സ ഇന്ദ്രിയജയന. തപസ്സും ഇന്ദ്രിയജയവും ഉണ്ടായാലേ പറ്റൂ. എന്ന് വെച്ചാൽ അതിന് എന്താ തപസ്? പറഞ്ഞല്ലോ, ഏത് ആധ്യാത്മിക സാധനയായാലും അത് വിവേകപൂർണമായിരിക്കും. വിവേകപൂർവം ചെയ്യുന്ന തപസ്സുകൾ, ഇന്ദ്രിയ നിഗ്രഹം തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് അന്ധകരണത്തിൽ സംസ്കൃതി ഉണ്ടായാൽ മാത്രമേ അവന് ജ്ഞാനത്തെ ആർജിക്കാനും അതിലൂടെ മോക്ഷത്തെ പ്രാപിക്കാനും പറ്റൂ. അപ്പം നമ്മൾ പുസ്തകം വായിച്ചിട്ടോ സത്സംഗത്തിലൂടെയൊക്കെ ആർജിക്കുന്ന ജ്ഞാനം അവന്റെ അന്ധകരണ ശുദ്ധമല്ലെങ്കിൽ അവൻ ആർജിക്കുന്ന ജ്ഞാനം ശരിയായിരിക്കില്ല. അവന് തത്വഗ്രഹണത്തിന് പകരം വിപരീത ഗ്രഹണമായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ നിമിഷം. കാരണം അവന്റെ ബുദ്ധി എങ്ങനെയോ അതുപോലെ ഗ്രഹിക്കാൻ പറ്റും. അവന്റെ ബുദ്ധി നിർമ്മലമല്ലെങ്കിൽ അതിസൂക്ഷ്മമായ ആത്മതത്വം അവന് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ മുഖ്യമായി വരുന്നത് ജ്ഞാനം പ്രാപിക്കുക എന്നുള്ളതല്ല, പുസ്തകം വായിച്ച് അറിവ് നേടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഹാത്മാക്കളെല്ലാം പറഞ്ഞിട്ടുള്ള എന്താണ്, ഗ്രന്ഥത്തിൽ നിന്ന് മോക്ഷം കിട്ടത്തില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അവിടെ തപസ്സാണ് ആവശ്യം. തപസ്സെന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം വരും, ജപവും ധ്യാനവും യോഗങ്ങളും യോഗാനുഷ്ഠാനങ്ങളും എല്ലാം ഇതെല്ലാം തപസ്സിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ദ്രിയ ജയത്തോടുകൂടി ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം ആവശ്യം, കർമ്മയോഗവും എല്ലാം ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവരുവന്റെ ചിത്തത്തിൽ ശുദ്ധി കൈവരിച്ചാലേ അവന് ജ്ഞാനം പ്രാപിക്കത്തുള്ളൂ. ചിലർ പറയും അങ്ങനെയല്ല, ബുദ്ധിയുള്ളവർക്ക് ജ്ഞാനം എളുപ്പം കിട്ടും, കാരണം പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും ബുദ്ധിബലം കൊണ്ട്. ശരിയായിട്ട് കാര്യങ്ങൾ എളുപ്പം ഗ്രഹിക്കും. ഗ്രഹണ ധാരണശേഷി, ആ ഗ്രഹിക്കുന്നതിനും ധരിക്കുന്നതിനുമുള്ള സാമർഥ്യം, ബുദ്ധിയുടെ സാമർഥ്യം, ബുദ്ധിബലം, അതുകൊണ്ട് പറ്റുമോ? ഇല്ല. അസംസ്കൃതമായ മനസ്സുള്ളവനും ഈ ബുദ്ധിബലം ഉണ്ടാവും. ഗ്രന്ഥധാരണത്തിനുള്ള ശേഷി, ഗ്രന്ഥധാരണ എന്ന് പറയും. അതെന്തെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലിരിക്കുക, വീണ്ടും അതിനെ ഓർമ്മിച്ചെടുക്കാൻ കഴിയുക. ഇതൊന്നും ഞാന സമ്പാദനത്തിനുള്ള യോഗ്യതയോ ജ്ഞാനത്തിന്റെ അടയാളങ്ങളോ അല്ല ബുദ്ധിവൈഭവം. കാരണം ബുദ്ധി എന്ന് പറയുന്നത് ഭൗതികമായ ഏത് വിഷയങ്ങളിലും ഒരാൾക്ക് ബുദ്ധിശക്തി ഉണ്ടാകാം, ധാരണാശേഷി ഉണ്ടാകാം. അതൊന്നും ആത്മീയമായി ഉപകാരപ്പെടുന്ന സംഗതികളല്ല. അത്തരം ബുദ്ധിബലത്തിലൂടെ ആർജിക്കുന്ന ജ്ഞാനമല്ല ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അവിടെ അസംസ്കൃതമായ മനസ്സുള്ളവനും അശുദ്ധ അന്ധക്കരണനും ബുദ്ധിബലം ഉണ്ടാകും. അത് മനസ്സിന്റെ അന്ധക്കരണത്തിന്റെ ഒരു ശേഷിയാണ്. കാര്യങ്ങളെ മനസ്സിലാക്കാനും അവഗ്രഹിക്കാനും നമ്മൾ സാധാരണ പറയുന്ന ഊഹാപോഹ വിചക്ഷണത, അതും ആത്മജ്ഞാനത്തിന് ഉപകരിക്കുന്നതല്ല. അവിടെ മുഖ്യം ഇവിടെ പറയുന്നത് ആ ബുദ്ധിയുടെ സംസ്കാരം തന്നെയാണ്. ഈ പറയുന്ന ഈ ഭൗതികമായ ബുദ്ധിബലം അതില്ലാത്തവനും ബുദ്ധിയുടെ സംസ്കാരം വന്നു കഴിഞ്ഞാൽ അവന് ആത്മബോധം ഉണ്ടാവും. പക്ഷെ അവന് മറ്റു ബോധങ്ങളൊന്നും ഉണ്ടാക്കാൻ അവന് കഴിഞ്ഞില്ലെന്ന് വരും. ശാസ്ത്രജ്ഞാനവും അനന്തശാസ്ത്രങ്ങളുടെ ജ്ഞാനവും അവനുണ്ടായില്ലെന്ന് വരും. പക്ഷെ അവന് ആത്മബോധം ഉണ്ടാവും. അതായത് ആത്മബോധം ആശ്രയിക്കുന്നത് ഒരിക്കലും ബുദ്ധിയുടെ ബലത്തെയല്ല, ധാരണയല്ല അത് ആശ്രയിക്കുന്നു, മനസ്സ് അന്ധകരണത്തിന്റെ ശുദ്ധിയാണ്, ഗ്രന്ഥഗ്രഹണ സാമർഥ്യത്തെയാണ്, ഗ്രഹണധാരണ സാമർഥ്യങ്ങളാണ്, ഗ്രഹിക്കുന്നതിനും ധരിക്കുന്നതിനുമുള്ള സാമർഥ്യത്തെയാണ്. അതുകൊണ്ടാണ് ഉപനിഷത്തുകളിലും മറ്റും പറയുന്നത്. എന്താണ് നാരദ സനത് കുമാര സംവാദത്തിലും മറ്റും പറയുന്നത്? എല്ലാ വിദ്യകളെ കുറിച്ചും അറിഞ്ഞിട്ടും സർവശാസ്ത്രങ്ങളെക്കുറിച്ചും ഭൂതവിദ്യ, പ്രേതവിദ്യ തുടങ്ങി എത്രയോ വിദ്യകളെ കുറിച്ച് പറയുന്നു. എല്ലാ വിദ്യകളെക്കുറിച്ചും ധരിക്കുന്നതിനുള്ള ശേഷി മനസ്സിനുണ്ടായി, എല്ലാ അറിവുകളും ആർജിച്ചു, ആർജിച്ചിട്ടും ആത്മബോധം പ്രകാശിക്കുന്നില്ല. ആത്മബോധം അത് മനസ്സിന്റെ അശുദ്ധി എന്താണ്? അത്രയൊക്കെ ആർജിച്ച ഒരാളിന്റെ മനസ്സ് അത്രയും അശുദ്ധമായിരിക്കുമോ? മനസ്സിന്റെ അശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ, സാധാരണ മനസ്സിന്റെ അശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? രാഗദ്വേഷങ്ങളാണ് മുഖ്യമായി മനസ്സിന്റെ അശുദ്ധി എന്ന് പറയുന്നത്. അത് മാത്രമല്ല മനസ്സിന്റെ അശുദ്ധി എന്ന് പറയുന്നത്, ജ്ഞാനം പ്രകാശിക്കുന്നതിന് പ്രതിബന്ധമായി നിൽക്കുന്ന പൂർവ്വ സംസ്കാരങ്ങളുമാകാം മനസ്സിന്റെ അശുദ്ധി എന്ന് പറയുന്നു. ഇത്രയും ബുദ്ധിക്ക് പ്രാഗൽഭ്യവും വൈഭവമൊക്കെ ഉള്ളവർക്കും പ്രത്യക്ഷമായി രാഗദ്വേഷാദികളൊന്നും പ്രകടമാകാത്തിടത്തും വിഘ്നരൂപത്തിൽ പൂർവ്വ സംസ്കാരങ്ങൾ നിലനിൽക്കാം. അതും ഒഴിഞ്ഞു പോകണം. അതുകൂടെ ഒഴിഞ്ഞാലേ ശുദ്ധാന്തക്കരണൻ, ശുദ്ധാന്തക്കരണന്മാരെന്ന് പറയാൻ പറ്റും. അതിന് തപസ്സും ഇന്ദ്രിയജയവും എല്ലാം ആവശ്യമാണ്. അവിടെ തപസ്സും ഇന്ദ്രിയജയവും കൊണ്ട്, അതായത് തന്റെ പരിശ്രമം കൊണ്ട് മാത്രം അത് സാധിക്കുമോ? അവിടെ മുഖ്യമായി വരുന്നത് ഈശ്വരകൃപ, അതാണ് മുഖ്യമായി വരുന്നത്. ഗുരുവിന്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മളത് രണ്ടായി ഗ്രഹിക്കരുത്. അതായത് ഈശ്വരൻ പല ഭാവത്ത് നിൽക്കുന്നു, പല ഭാവത്ത് നിൽക്കുന്നത് പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈശ്വരകൃപയും അവിടെ ഗുരുകൃപയും ഒന്നെന്ന് പറയുന്ന എന്തുകൊണ്ട്? കാരണം ഒരേ ഈശ്വരൻ തന്നെയാണ് ഇന്ദ്രനായും ചന്ദ്രനായും നിൽക്കുന്നത്. നമുക്കറിയാം ഒരു ഈശ്വരൻ തന്നെ ഒന്ന് സൃഷ്ടി സ്ഥിതി സംഹാരം ഇങ്ങനെയുള്ള ഭിന്ന ഭിന്ന കൃത്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഈശ്വരൻ എന്താ? ഈശ്വരനായി നിന്ന് തന്നെ സൃഷ്ടിച്ച് സംഹാരങ്ങൾ ചെയ്താൽ പോരെ? ഈ സൃഷ്ടിയെക്കുറിച്ചെല്ലാം പുരാണങ്ങൾ വർണ്ണിക്കുന്നിടത്ത് പറയും. എന്താണ് ഈശ്വരൻ പല ഭാവത്തിൽ ലോകപാലകന്മാരായി ആദ്യം ബ്രഹ്മാവായി സൃഷ്ടി ചെയ്തു, പിന്നീട് ലോകപാലകന്മാരായി ഇവിടുത്തെ മറ്റു വ്യവസ്ഥകൾ ചെയ്യുന്നു. ഓരോ ദിക്കാലാദി ദേവതകളായി നിന്നുകൊണ്ട് അതാത് കർമ്മങ്ങൾ ചെയ്യുന്നു. ദിക്കും കാലവുമൊക്കെ ആയി നിന്നുകൊണ്ട് അതാത് ദേവതാരൂപത്തെ പ്രാപിച്ചു. എന്തിന്? നമ്മുടെ ഇന്ദ്രിയത്തിന്റെ ഇന്ദ്രിയങ്ങളുടെ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും അധിഷ്ഠാന ദേവതകളായി നിന്നുകൊണ്ട് ഇന്ദ്രിയ അനുഗ്രാഹക ശക്തികളായി നിന്നുകൊണ്ട് ജീവനവരെ സഹായിക്കുന്നതും ഈശ്വരൻ തന്നെ എന്ന് പറയുന്നു. അതിലൊന്നും ജീവന് യാതൊരു സ്വാതന്ത്ര്യമില്ല. നമ്മുടെ കൈ പൊക്കുന്നതിനും കാല് പൊക്കുന്നതിനും അതുപോലെ കാണുന്നതിനും കേൾക്കുന്നതിനുമെല്ലാം ഈശ്വരൻ തന്നെ അനുഗ്രഹ ദേവതകളായി ഓരോ ഇന്ദ്രിയത്തിലും പ്രവേശിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ്. അപ്പൊ ഇങ്ങനെ ഈശ്വരൻ ഈശ്വരനായിരുന്നു കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്തൂടെ? എന്തിനാ ഓരോ ദേവതാരൂപത്തിൽ ഓരോ സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ പ്രപഞ്ച കർമ്മങ്ങളെല്ലാം ഈശ്വരൻ നിർവഹിക്കുന്നത്? അത് ഈശ്വരന്റെ തന്നെ സങ്കല്പമാണ്, ഈശ്വരന്റെ ഇച്ഛയാണ്, അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ സ്വയം കൽപ്പിച്ചിരിക്കുന്ന നിയമങ്ങളാണ്. അപ്പൊ സൃഷ്ടിക്കൊരു ദേവൻ, സ്ഥിതിക്കൊരു ദേവൻ, സംഹാരത്തിനൊരു ദേവൻ. അപ്പൊ ഈശ്വരൻ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. എന്താണോ അദ്വൈതികൾ പറയുന്നത്, ഈശ്വരൻ നിർഗുണനാണ്. ഒരു ഗുണമില്ലാത്തവനെന്ന് നമ്മൾ ധരിക്കുന്ന അർത്ഥത്തിലല്ല. ഈശ്വരൻ എന്നതിന്റെ പരമാർത്ഥമായ നിലയിൽ ഈശ്വരനിൽ കർമ്മങ്ങളൊന്നും നടക്കുന്നില്ല, ഈശ്വരൻ അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് സച്ചിദാനന്ദ സ്വരൂപമായി തന്നെ നിലനിൽക്കുന്നു. പക്ഷേ സൃഷ്ടിയിലേക്ക് വരുമ്പോൾ, ഈ പ്രാപഞ്ചിക തലത്തിലേക്ക് വരുമ്പോൾ, അതേ ഈശ്വരൻ തന്നെ ആദിദൈവികമായ അനേക ഭാവങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഈ സൃഷ്ടിലീലയിൽ ഈശ്വരൻ ഏർപ്പെട്ടിരിക്കുന്നു. അതാ സച്ചിദാനന്ദ സ്വരൂപത്തിൽ അല്ല നടക്കുന്നത്, ആദിദൈവിക ഭാവങ്ങളിലാണ് നടക്കുന്നത്. എന്നുവെച്ചാൽ ഈശ്വരൻ എന്താണ്? സ്വന്തം നിലയെന്നുകൊണ്ട് ഒന്നിനും ഇടപെടുന്നില്ല. അതാണ് നിഷ്ക്രിയൻ, നിരഞ്ജനൻ, നിരാകാരൻ, നിരുപമൻ എന്നെല്ലാം ശ്രുതികളിൽ പറയുന്നത്. അത് പരമാർത്ഥമാണ്. അതുകൊണ്ടാണ് ഈശ്വരന് അദ്വൈതവും ദ്വൈതവും എല്ലാം സമ്മതമായിരിക്കുന്നത്. മനുഷ്യർക്കാണ് ഇതിനൊക്കെ പരസ്പര വിരോധം തോന്നുന്നത്. ഈശ്വരന് അതിനൊന്നും വിരോധമില്ല. ഈശ്വരന് ഇതെല്ലാം സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അദ്വൈതികൾ പറയും എന്താണ്? അദ്വൈതമാണ് കേമം. ദ്വൈതി പറയും ദ്വൈതമാണ് കേമം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈശ്വരൻ ചിരിക്കുകയാണ്. ജീവന്മാരുടെ ഈ വിഡ്ഢിത്തം ഓർത്തിട്ട് ചിലർ പറയും ജ്ഞാനമാണ് ശ്രേഷ്ഠം, ചിലർ പറയും ഭക്തിയാണ് ശ്രേഷ്ഠം. ഈ തർക്കവിതർക്കങ്ങളെല്ലാം കണ്ടിട്ട് ഈശ്വരന് ചിരിക്കാൻ കഴിയുമെങ്കിൽ ചിരിക്കും നമ്മളെപ്പോലെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈശ്വര തത്വം എന്ന് പറയും. ഈശ്വരൻ ഈ നിസ്സാര കാര്യങ്ങളിലൊന്നും നേരിട്ട് ഇടപെടാറില്ല. അതാണ് ആശ്രമത്തിൽ തന്നെ ഉണ്ടല്ലോ, മേളിലിരിക്കുന്നവർ ചെറിയ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടത്തില്ല, മറ്റുള്ളവർ മുഖാന്തരം ഇടപെടത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഈശ്വരൻ. ഈ പ്രപഞ്ചലീലയിൽ ഈശ്വരൻ നേരിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ആദി ദൈവിക ഭാവങ്ങളെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ പ്രധാനമായി വരുന്ന കാര്യമാണ് ഈ ബന്ധ മോക്ഷ വ്യവസ്ഥിതി ജീവന്മാരുടെ ബന്ധവും മോക്ഷം. ഈ ബന്ധം എന്ന് പറയുന്ന കാര്യം അത് ജീവനെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിന്നെ ബന്ധിക്കേണ്ടത് നീ തന്നെയാണ്, അതിന് വേറെ ആരും ചുമനപ്പെടുത്തിയിട്ടില്ല. അവനവന്റെ ബന്ധം അത് അവനവനെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം ആ ജീവനെ ബന്ധിക്കുന്നവരാ ജീവൻ തന്നെ. അവന്റെ ജ്ഞാനം കൊണ്ടും അവന്റെ കർമ്മം കൊണ്ടും അവനവനെ ബന്ധിക്കുന്നു. അതിന് ഈശ്വരൻ അവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, വേറെ ആരെയും അതിനെ ചുമതലപ്പെടുത്തിയിട്ടുമില്ല. ഈ അനുഗ്രാഹക ശക്തികൾ ദേവതകളെല്ലാം അവനെ മോക്ഷത്തിന് വേണ്ടി സഹായിക്കാൻ വന്നിട്ടുള്ളവരാണ്. പക്ഷെ അവരെയൊന്നും അവൻ ഉപയോഗപ്പെടുത്തത്തില്ല, മറിച്ച് അവനെന്ത് ചെയ്യും, അവന്റെ കേവലമായ അഹന്തയെ ആശ്രയിച്ചിട്ട് അവനവനെ ബന്ധിക്കും. അവനവന് മറ്റ് ആരുടെയും സഹായം ആവശ്യമില്ല, അവന്റെ അഹന്ത മാത്രം മതി. അതുകൊണ്ടവൻ സങ്കല്പിച്ച്, അതുകൊണ്ടവൻ രാഗദ്വേഷങ്ങളെ ഉണ്ടാക്കി, അതിനനുസരിച്ച് പ്രവൃത്തി നിവൃത്തികളെ സ്വീകരിച്ച് അവൻ അനേക ജന്മങ്ങളിലേക്ക് സ്വയം ബന്ധിതനായിത്തീരും. അപ്പം അതിന് ഈശ്വരന് കാര്യമില്ല. പിന്നെ വരുന്ന മോക്ഷമാണ്. മോക്ഷത്തിനും ഈശ്വരൻ ഇടപെടാറില്ല, ലേശം പോലും. അത് ചിലർക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നത് മോക്ഷം ഈശ്വരൻ തരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ജീവന്റെ കാര്യത്തിലോ പ്രാപഞ്ചികമായ കാര്യത്തിലോ ഈശ്വരൻ നേരിട്ടിടപെടാറില്ല. അത് മനസ്സിലാക്കിയ, അത് ശരിക്കും മനസ്സിലാക്കിയ ആളാണ് നമ്മുടെ ഭാഷ്യകാരൻ ആചാര്യസ്വാമി. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ അവസരം കിട്ടുമ്പോഴെല്ലാം പറയും, എന്താണോ ഈ ദൈവം നിർഗുണനാണ്, നിർഗുണൻ, ഒരു ഗുണവുമില്ലാത്തവൻ, ആർക്കും ഒരു ഗുണവും ചെയ്യുന്നില്ല, ഒരു ദോഷവും ചെയ്യുന്നില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ മറ്റു ചിലർക്ക് കലി കയറും. ചില ഞങ്ങളുടെ ദൈവത്തിന് നിർഗുണൻ എന്ന് വെച്ചു, അനന്ത കല്യാണ ഗുണനിധിയായിരിക്കുന്ന ഭഗവാനെ നിർഗുണനെന്ന് വിളിച്ചു. അപ്പോൾ അവർ വിതണ്ടാവാദവുമായിട്ട് ഏറ്റുമുട്ടും. പക്ഷേ ആചാര്യസ്വാമികൾ പറയുന്ന എന്താണ് പരമാർത്ഥം, ഈശ്വരൻ ഇതിൽ ഇടപെടാറില്ല. അപ്പം പിന്നെ ഈ മോക്ഷത്തിന് ആരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? അതാണ് ഗുരു. മോക്ഷമെന്ന് പറയുന്നത് ഗുരുവിന്റെ ചുമതലയാണ്. കാരണം നിർഗുണനായിരിക്കുന്ന പരമാത്മാവിനെങ്ങനെയാ ഇത്തരം നിസ്സാര കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇടപെടാൻ കഴിയുന്നത്? മഠാധിപതി എങ്ങനെയാണ് ചെറിയ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? അതിനിടയ്ക്ക് മാനേജർമാരെയൊക്കെ വെച്ച് അവരെ കൊണ്ടല്ലേ ചെയ്യിക്കുന്നു. ആരെങ്കിലും ആശ്രമത്തിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ മഠാധിപതി നേരിട്ട് പുറത്താക്കത്തില്ല, മാനേജരെടുത്ത് പറയുവനെ ആക്കിക്കുക. അപ്പോൾ ഓടി കരഞ്ഞുകൊണ്ട് മഠാധിപതിയുടെ അടുത്ത് എന്നും പറയും, അത് മാനേജരെടുത്ത് പോയി ചോദിക്കും, എനിക്കതിന് കൈയൊന്നും ഇല്ലാന്ന് പറയും. എല്ലാത്തിൻ്റെയും കൈ സ്വന്തം കൈയാണെങ്കിലും അത് മാനേജരുടെ ചുമല് വെച്ചു കൊടുക്കും. ഇത് ഈശ്വരന്റെ കളിയാണ്, ഈശ്വരൻ ഇത് തന്നെ ചെയ്യുന്നു. ബന്ധം ജീവനെ തന്നെ ഏൽപ്പിച്ചു, മോക്ഷം ഗുരുവിനെ ഏൽപ്പിച്ചു. അപ്പൊ മോക്ഷം കൊടുക്കുന്നത് ഗുരുവാണ്, അത് ഈശ്വരന് പങ്കൊന്നുമില്ല. പക്ഷെ ഒന്നപ്പോഴും നമ്മൾ ഓർക്കണം, എന്താണ് ആ ഈശ്വരൻ തന്നെയാണ് ഇന്ദ്രനായും ചന്ദ്രനായും എല്ലാം നിൽക്കുന്നത്, ഗുരുവായി നിൽക്കുന്നതും അതുതന്നെ എന്ന് പറയുമ്പോൾ ഗുരുവിന്റെ ഭാവത്തിലാണ് മോക്ഷത്തെ കൊടുക്കുന്നത്. ഇത് പറഞ്ഞു വരുന്ന എന്താണ്, അസംസ്കൃതാത്മാനഹ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അശുദ്ധ അന്ധകരണനായിരിക്കുന്ന ഒരുവന് ഞാൻ തുടങ്ങിയത് അവിടെയാണ്, ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. തപസ്സും ഇന്ദ്രിയജയവും അത് മാത്രം കൊണ്ട് പറ്റത്തില്ല. ഈശ്വരാനുഗ്രഹം, അതായത് ഗുരു അനുഗ്രഹ രൂപത്തിലുള്ള ഈശ്വരാനുഗ്രഹം. ഈശ്വരാനുഗ്രഹം നമുക്ക് അനുഭവപ്പെടുന്നത് ഗുരു അനുഗ്രഹമായിട്ടാണ്. ആ രൂപത്തിലുള്ള ആ ഈശ്വരാനുഗ്രഹം അതാണ്. അതുകൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ. അതില്ലാത്തതുകൊണ്ടാണ് അകൃതാത്മാവായിരിക്കുന്നവന് പരിശ്രമിച്ചാലും ഫലം കിട്ടാത്തത്. അശുദ്ധാന്തകരണനാണെങ്കിൽ അവനൊന്ന് ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈശ്വരനെ മറന്ന് ആത്മാവിനെ തിരസ്കരിച്ച് ആത്മീയത എന്തെന്നറിയാതെ ജീവിക്കുന്ന ലൗകിക സാധാരണ മനുഷ്യനെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. ഈ ശ്ലോകത്തിൽ ചർച്ച ചെയ്യുന്നു. ഇവിടെ പറയുന്നത് ഈശ്വര തത്വത്തെ അറിഞ്ഞ് ആത്മമോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന സാധകന്മാരുദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അവരെ സംബന്ധിച്ച് മാത്രമേ ഈ ഗുരു എന്ന് പറയുന്ന ഒരു തത്വത്തിന്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലാത്തവർക്ക് ഗുരുവും ഇല്ല, ചിലപ്പോൾ ഈശ്വരനും കണ്ടില്ലെന്ന് വരും. ഈശ്വരനെ അംഗീകരിക്കുന്നവർക്കും ചിലപ്പോൾ ഗുരു ആവശ്യമായി എന്ന് വരത്തില്ല. അവർ ഇതിൽ നിന്നുള്ള മോചനത്തെ ആഗ്രഹിക്കുന്നെങ്കിൽ പിന്നെ അവർക്ക് ഗുരു വേണ്ട, ഈശ്വരൻ മതി. എന്തുകൊണ്ട്? അർത്ഥകാമന്മാരായി ജീവിക്കുന്നവർക്ക് അവരുടെ അർത്ഥകാമ പൂർത്തിക്ക് വേണ്ടി അവർ ഈശ്വരനെ ആശ്രയിക്കും. ദേവതാ രൂപത്തിൽ നിൽക്കുന്ന ഈശ്വരനെ ആശ്രയിക്കും. ഗുരുവിന്റെ രൂപത്തിലിരിക്കുന്ന പരമാത്മാവിന് അവർക്ക് ആവശ്യമില്ല. അത്തരക്കാരുടെ ഉദ്ദേശിച്ചല്ല ഇത് പറയുന്നത്. ഇത് സംസാരത്തിൽ നിന്ന് മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്നു. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു, യതന്തോപി. അവൻ പരിശ്രമിക്കുന്നുണ്ട്. പരിശ്രമിച്ചാൽ എന്തുകൊണ്ട് അവന് ഫലം കിട്ടുന്നില്ല? രണ്ട് കാരണം കൊണ്ടാകാം. ഒന്ന്, അവന്റെ പരിശ്രമം വേണ്ട വിധത്തിലാകുന്നില്ല. പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവന്റെ പരിശ്രമം വേണ്ട വിധത്തിൽ നടക്കുന്നില്ല. മറ്റൊന്നങ്ങനെയല്ല, അവൻ ശരിയായി തന്നെ പരിശ്രമിക്കുന്നുണ്ട്. അവന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവൻ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ വിഘ്നങ്ങൾ, തടസ്സങ്ങൾ നിൽക്കുന്നു. ഈ രണ്ട് കാരണം കൊണ്ടും അവന് ഫലം കിട്ടത്തില്ല. നൈനം പശ്യന്തി, അവനത് അറിയാൻ കഴിയുന്നില്ല. ഈ രണ്ട് വൈതരണികളുമുള്ളവർക്ക്, ഈ രണ്ട് വൈഷമ്യങ്ങളും പെട്ടിരിക്കുന്നവർക്ക് പിന്നെ ഒരേ ഒരു ആശ്രയം ആ ഈശ്വരനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈശ്വരൻ ഇതിൽ ഇടപെടുന്നില്ല. ഈശ്വരൻ നിർഗുണനായി മാറിയിരിക്കുകയാണ്. മോക്ഷം എന്ന് പറയുന്ന ജോലി അത് ഗുരുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഉപദേശിക്കാനും സന്മാർഗം കാണിച്ചു കൊടുക്കാനും അവനെ മുന്നോട്ട് നയിക്കാനുമുള്ള ജോലി ഗുരുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈശ്വരൻ തന്നെയാണ് ഗുരുവായി വന്നിരിക്കുന്നത്. പിന്നെ ഗുരുവിന്റെ കൃപ കൊണ്ട് മാത്രമേ അത് നടക്കത്തുള്ളൂ. ഈ രണ്ട് ദോഷങ്ങളും പരിഹരിക്കത്തുള്ളൂ. അല്ലാതെ അതിന് വേറെ ഉപായങ്ങളൊന്നുമില്ല. ഇപ്പൊ തപസ്സായാലും ഇന്ദ്രിയജയമായാലും മറ്റ് ജപധ്യാനാദി സാധനങ്ങളായാലും മുന്നോട്ട് പോകണമെങ്കിൽ ഓരോ സാധനയുടെയും പൂർത്തീകരണം അത് ആവശ്യമാണ്. അത് ഭംഗിയായി ചെയ്താലേ അത് പൂർത്തീകരിക്കാൻ പറ്റൂ. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു സാധന ശരിയായി ചെയ്യേണ്ടത് എന്ന് ഗുരു നിർദ്ദേശിച്ചാലേ അവനെ മനസ്സിലാക്കാൻ പറ്റൂ. ഈശ്വരൻ നേരിട്ട് വന്ന് ആരോടും പറയുന്നുണ്ടല്ലോ, ഗുരുവിന്റെ രൂപത്തിൽ വന്നാ പറയുന്നു. അപ്പൊ ഗുരുവിൽ നിന്ന് അതിന്റെ നിർദ്ദേശം കിട്ടണം, ഇന്ന സാധനകൾ ഇന്ന രീതി ചെയ്യണം. അപ്പൊ ആ സാധന പൂർത്തി അത് സംഭവിക്കണം. അപ്പൊ അതിന്റെ ഫലം ഉണ്ടാവും. ഇനി വിഘ്നങ്ങളിരിക്കുന്നു. പ്രത്യക്ഷമായ വിഘ്നങ്ങൾ എന്ന് പറയുന്നത് കാലദേശ നിമിത്തങ്ങളിൽ നിന്നുണ്ടാകുന്ന വിഘ്നങ്ങളാണ്. അത് പ്രത്യക്ഷമായി വരുന്ന വിഘ്നങ്ങൾ. അത് മാറ്റണമെങ്കിലും ഒരുപക്ഷെ കുറേയൊക്കെ ഒരു ജീവൻ അവന്റെ പൗരുഷം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. പൗരുഷം കൊണ്ട് മാറ്റിയെടുക്കുന്നത് എങ്ങനെ? സന്യസ്യ ശ്രവണം കുര്യാ ശ്രുതി പറയുകയാണ്. മുഖ്യമായ സാധനയെക്കുറിച്ചാണ് പറയുന്നത്, ആത്മജ്ഞാനത്തിന് വേണ്ടി നിങ്ങൾ സത്സംഗം ശ്രവിക്കുക. സത്സംഗം ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ശ്രവിക്കണം? സന്യസ്യ മറ്റ് കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് സത്സംഗത്തിൽ വരിക എന്ന് പറയും. അപ്പം മറ്റ് കർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്ന എങ്ങനെ? ഒരുവൻ അവന്റെ പൗരുഷം കൊണ്ട് തന്നെ ഉപേക്ഷിക്കാൻ പറ്റും. ഓ, മറ്റ് കർമ്മങ്ങളെന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പുറത്ത് പറയാൻ കൊള്ളത്തില്ലെങ്കിലും ഗൃഹസ്ഥാശ്രമമാണ് ശ്രുതി ഉദ്ദേശിക്കുന്നത്. അതാണ് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക സാധന അല്ലെങ്കിൽ മോക്ഷം ഒരുവൻ മുഖ്യമായിട്ടെടുക്കുമ്പോൾ, അവന്റെ മുഖ്യ ദൗത്യം അതാണെന്നെടുക്കുമ്പോൾ പിന്നെ അവന് തടസ്സമായി കാണുന്ന അവൻ ഗൃഹസ്ഥധർമ്മത്തെയാണ്. അത് സ്വീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ സ്വീകരിച്ചാൽ അതിനെ ഉപേക്ഷിക്കുക. അക്കാര്യത്തിൽ ആചാര്യസ്വാമികൾക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. അതാവശ്യപ്പെടുന്നുണ്ട്, അതിനെ ഉപേക്ഷിക്കുക. സന്യസ്യ ഞാൻ ആചാര്യസ്വാമികളുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് പറയുന്നു. അതിന് വിപരീതമായ അഭിപ്രായങ്ങളുമുണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷെ സന്യസ്യ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്യജിക്കുക എന്നുള്ളതാണ്. അപ്പം അത് ഉപേക്ഷിക്കുക. അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാലും പോരാ. ആ സന്യാസം സാധാരണ സന്യസിക്കുന്നത് തന്നെ എന്തുദ്ദേശത്തിലാണ്? സാധനങ്ങൾ അനുഷ്ഠിക്കുന്നതിന് സമയം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. സന്യസിച്ചിട്ട് സ്വാമി വേറെ പരിപാടിയായിട്ട് നടന്നാലോ അതിനർത്ഥമില്ലാതെ വരും. അത് മറ്റൊരു വിഷയമാണ്, വളരെ തമാശയുള്ള ഒരു വിഷയം. അതായത് നമ്മൾ സാധാരണ സത്സംഗമൊക്കെ നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ്, വേറെ പണിയൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് സമയം ഏതെങ്കിലും സ്വാമിമാരെയും മെനക്കെടുത്താം, നമുക്കും കുറച്ച് സമയം മെനക്കെടാം, ടൈം പാസ്. ഞാനൊരു സ്വാമിയെ കണ്ടിട്ടുണ്ട്. ആ സ്വാമിയുടെ സ്ഥിരം ജോലി എന്ന് പറയുന്നത് കടല കുറിക്കലാണ്. സ്വാമി ഇങ്ങനെ ഒരു തകരപ്പാട്ടയിൽ വറുത്ത കടലിൽ നിറച്ചു വെച്ചിട്ടിരിക്കും. കടല വാരി തന്നെയല്ല, ഒരു കടലയെടുത്ത് വായലിട്ട് അതിനെ ചവച്ചരച്ച് വെള്ളമാക്കി ഉള്ളിലിറക്കിയിട്ട് ശരിക്കും ആസ്വദിച്ച് പിന്നെ അടുത്ത കടലയെടുക്കും. മിതഭാഷയാണ് ആള്. പീയൂഷ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോ ആരെങ്കിലും ചെന്ന് പരിചയമില്ലാത്തവർ, പരിചയമുള്ളവർ ചോദിക്കത്തില്ല, ചോദിച്ച പലർക്കും തിക്തമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും അടുത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി ഒറ്റ വാക്കിന് മറുപടി പറയും, എന്താ സ്വാമി ഇങ്ങനെ കടല കുറിച്ചുകൊണ്ടിരിക്കുന്നത്? ടൈം പാസ്. അവളൊരു സാധാരണക്കാരനല്ല, ഒരു സിദ്ധനായിട്ട് അറിയപ്പെടുന്ന ആളാണ്. പറയുന്നത് ടൈം പാസ് എന്ന് പറയും. വളരെ മിതഭാഷയാണ്, അതുകൊണ്ട് ആരും സംസാരിക്കാൻ അധികം ധൈര്യപ്പെടുത്തില്ല. ഇത്രേ പറയത്തുള്ളൂ. പിന്നെ എന്താണ് ടൈം പാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നവന്റെ തടി ചിലപ്പോൾ കേടാവും. അതാണ് സ്വാമിയുടെ സ്വഭാവം. അതുപോലെയാണ് നമ്മൾ സത്സംഗത്തിൽ ഏർപ്പെടുന്നത്. കാര്യമായ ഒരു വർക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്നാ പിന്നെ സത്സംഗമായിക്കോട്ടെ. ഒരു മണിക്കൂർ സംസർഗേണ ഗുണാദോഷ ഭവന്തി എന്ന് പറയും. സംസർഗം കൊണ്ട് ഗുണവും ദോഷവും ഉണ്ടാവും. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഒരു ഗുണവും ഉണ്ടായി, ദോഷമല്ല. ഞാനും ഈ സന്യസ്യ ശ്രവണം കുര്യാതെന്നൊക്കെ കേട്ടതുകൊണ്ട് മറ്റ് പ്രവൃത്തികളെല്ലാം ഒഴിവാക്കി ഇതിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ടൈം പാസ് ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനും ഇപ്പോൾ വേറെ ഒരു പണിയില്ലെങ്കിൽ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. ആശ്രമത്തിന് വേറെ ഒരു പണിയില്ലെങ്കിൽ ഞാൻ ടൈം പാസിന് വേണ്ടി, അതാണ് കുറച്ച് ദിവസം ഇവിടെ വരാതിരുന്നത്. കാരണം അവിടെ വേറെ പണിയുണ്ടായിരുന്നു. ഞാനും വിചാരിച്ച എന്തിനാണ് ഇത് ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഒരു പണിയില്ലാതെ വന്നപ്പോൾ സത്യമാണ് പീയൂഷിനോട് ചോദിച്ചറിയാം. പീയൂഷ് അവിടെ ഒന്ന് നേരിട്ട് കാണുന്നതാണ്. ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ച എന്നാ ടൈം പാസിന് അങ്ങോട്ട് പോവാം. പക്ഷെ ശ്രുതി പറഞ്ഞിരിക്കുന്ന അതല്ല. സന്യസ്യ ശ്രവണം കുര്യ സർവ കർമ്മങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ ശ്രവണം ചെയ്യണം എന്നാണ്. എന്നുവെച്ചാൽ അതിന് യോഗ്യത ഉള്ളത്. പലരുടെയും മനസ്സിൽ ഇപ്പോ ഒരു സംശയം വരും, അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഈ ആശ്രമത്തിന്റെ പടിയിറങ്ങാം. ശ്രുതി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമുക്ക് ശ്രവണം മാത്രം ചെയ്യാം എന്ന് ചിന്തിക്കും. കാരണം ഇവിടെ ആകുമ്പോൾ വേറെ പണികളുമുണ്ട്. ഇനി എപ്പോഴാണ് അടുത്ത സുനാമി വരുന്നതെന്ന് അറിയത്തില്ല. വീണ്ടും ഇതിൽ പെട്ടു. അവിടെ ഒന്നുകൂടെ ആലോചിക്കണം. എന്താണ് അതിന് യോഗ്യതയുള്ളവനാണ് അത് പറഞ്ഞിരിക്കുന്നത്. സന്യസ്യ ശ്രവണം കുര്യാത്. സന്യസിച്ച് ശ്രവണം ചെയ്യാനുള്ള യോഗ്യത ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വന്നു ചേർന്ന പണികളൊക്കെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അപ്പൊ അതെല്ലാം വിട്ടിട്ട് അതിനുള്ള പക്വത വന്നൊരുദ്ദേശിച്ചിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സന്യസിച്ചാലും സന്യസിച്ചില്ലെങ്കിലും എല്ലാം കണക്ക് തന്നെ. അതുകൊണ്ടത് അതിനുള്ള യോഗ്യത ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം സർവകർമ്മവും വിട്ടിട്ട് ഏറ്റവും മുഖ്യമായ സാധനമെന്ന്, ഏറ്റവും മുഖ്യമായ ഒരു സാധനയാണ് അതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ശ്രവണത്തെ. അതുകൊണ്ടല്ലേ ആചാര്യസ്വാമികൾ പറയുന്നത്, ഗീതയിൽ തന്നെ എത്രയോ തവണ പറഞ്ഞു സർവകർമ്മ സന്യാസം. അതിനായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഭിക്ഷാടനാധികം, ഭിക്ഷാടനം പോലെയുള്ള എന്താണോ ശരീരധാരണാർത്ഥമുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്ത് ബാക്കിയെല്ലാം ഉപേക്ഷിച്ചിട്ട്, അതൊരു പരമാർത്ഥം തന്നെയാണ്. അങ്ങനെ ഉള്ള അതൊരു തപസ്. അങ്ങനെ ശ്രവണാദികളിൽ മുഴുകിയിരിക്കുന്നവർ, തത്വചിന്തയിൽ മുഴുകിയിരിക്കുന്നവർ, അതിനും ഗുരുവിന്റെ അനുഗ്രഹം കൂടാതെ സാധ്യമല്ല. അങ്ങനെ ഇരിക്കുന്നവർക്കും അതാണ് അതിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്. അല്ല, നമ്മളിപ്പോ പെട്ടെന്ന് ഡ്രസ്സിൽ പെയിന്റ് അടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. ഇരുന്നു കഴിഞ്ഞാലും വീണ്ടും എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വള്ളിക്കാവിലിരുന്ന് കർമ്മം ചെയ്യുന്നു, ഈ കർമ്മം ഒരു ശല്യമാണ് എന്ന് പറഞ്ഞിട്ട് നേരെ ഋഷികേശത്ത് പോകും. ഋഷികേശത്ത് നിന്ന് വരുന്നതൊക്കെ പറയും, അവിടെ ഭക്ഷണമൊക്കെ ഫ്രീയാണ്, ഇവിടെയാണെങ്കിൽ പണി ചെയ്താലേ കിട്ടത്തുള്ളൂ. എന്നാൽ അവിടെ ചെന്ന് ഫ്രീയായി ഭക്ഷണം കഴിച്ച് ശ്രവണം മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്നുണ്ട് തോന്നും. എന്നാൽ നമുക്ക് ഇവിടെ ഒരു ആശ്രമം കിട്ടിക്കളയാം. അപ്പോൾ അവിടെയും ആശ്രമ നിർമ്മാണത്തിൽ ഏർപ്പെടും. ഇവിടുത്തെ പണി തന്നെ അവിടെയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും സംഭവിക്കുന്നില്ല. സന്യാസം ഋഷീശത്തിലോ ഉത്തരവാശിയിലോ ചെന്നെന്ന് വിചാരിച്ച് പൂർണ്ണമൊന്നും ആകത്തില്ല. പിന്നെ കുറച്ചു കാലം അവിടെ പോയിരുന്നിട്ട് കിമോ മനസ്സിലാവും, ഇത് അവിടെ ഇവിടെയൊക്കെ ഒരുപോലെ തന്നെ, അവരെ തിരിച്ചങ്ങോട്ടും തന്നെ പോകും. അങ്ങനെയൊക്കെ തിരിച്ചു വന്നവരാണ് ഞങ്ങളെപ്പോലെയുള്ളവർ. അതുകൊണ്ട് സന്യസ്യ ശ്രവണം കുര്യാതെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾക്ക് സന്യസിച്ചിട്ട് ശ്രവണം മാത്രമായിരിക്കാൻ പറ്റത്തില്ല. അവന്റെ കർമ്മ സംസ്കാരം അവനെ അനുവദിച്ചാലേ പറ്റും. അങ്ങനെ ശ്രവണം ചെയ്യുന്നവനും അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അവനത് അവന്റെ ആ ധർമ്മത്തെ അവനത് പൂർത്തീകരിക്കുന്നു എന്ന് പറയാം. അങ്ങനെ പൂർത്തീകരിച്ചാലും അവന് ഫലം കിട്ടാതെ വരും. അതാണ് പറഞ്ഞു വരുന്നത്. അവിടെയും അവന് വിഘ്നങ്ങൾ വരും. അപ്പൊ കാലദേശ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, കാലദേശ നിമിത്തങ്ങൾ കൊണ്ട് വരുന്ന തടസ്സങ്ങളെ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റും. സന്യാസവും മറ്റും കൊണ്ട് ഒരാൾക്ക് തോന്നുകയാണ് അവന് കുടുംബം തടസ്സമാണ്, അപ്പോൾ അതൊരു നിമിത്തം കൊണ്ടുവരുന്ന ദോഷമാണ്, അത് നമുക്ക് ഒഴിവാക്കാം. കാലം കൊണ്ടുവരുന്ന, ദേശങ്ങൾ കൊണ്ടുവരുന്ന ദോഷങ്ങളുണ്ട്. രോഗം, വാർദ്ധക്യം, ഇതൊക്കെ ഒന്ന് പിടികൂടുന്നു. വാർദ്ധക്യം വരുന്ന മുമ്പേ കാണുന്നു, ആയു ക്ഷയിക്കുന്നു. അതിന് മുമ്പേ തന്നെ ഈ പണി തുടങ്ങാം. രോഗം വരുന്നു, അതിന് പ്രതിവിധികൾ സ്വീകരിക്കാം. ഇത് ബാഹ്യമായി വരുന്ന നിമിത്തങ്ങളാണ്. ആ നിമിത്തങ്ങളെ പൗരുഷം കൊണ്ടെങ്ങനെ നമ്മൾ ഒഴിവാക്കുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത്. അവിടെയാണ് സന്യാസവും മറ്റും വരുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഒഴിവാക്കിയാലും പക്ഷേ നമ്മളറിയാതെ വരുന്ന വിഘ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ആധ്യാത്മിക സാധനന്മാരെ സംബന്ധിച്ചിടത്തോളം വിഘ്നമായി വരുന്നത് സാധാരണ എല്ലാ കർമ്മങ്ങൾക്കും കർമ്മത്തെ സംബന്ധിച്ച് വിഘ്നമായി വരുന്നത് പാപമാണ്. കർമ്മത്തിന്റെ പൂർത്തീകരണത്തിന്, കർമ്മം ഫലം കൊടുക്കുന്നതിന് എല്ലാം പാപം വിഘ്നമായി വരും. പാപം അതീന്ദ്രിയമാണ്, അതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതിനെ ദൂരീകരിക്കുന്നതിന് അതുകൊണ്ടെന്ന് ഊഹിച്ച് നമ്മൾ പ്രായശ്ചിത്തവും മറ്റും ചെയ്താണ് അതിനെ ദൂരീകരിക്കുന്നത്, കർമ്മപൂർത്തിക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ആ വിഘ്നങ്ങളെ ദൂരീകരിച്ച് ആ കർമ്മത്തെ നമ്മൾ പൂർത്തിയാക്കുന്നു. അത് ഏത് കർമ്മത്തിനും പാപം വിഘ്നമായി വരാം. പക്ഷെ ആധ്യാത്മിക സാധനയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവിടെ പാപം ഒരു വിഘ്നമാണ്, പക്ഷെ അതിലും ശക്തമായ വിഘ്നമാണ് പുണ്യം. പുണ്യം വിഘ്നമായി വരും. പാപം വിഘ്നമായി വന്നാൽ അതിനെ നമുക്ക് പ്രായശ്ചിത്താദി കൊണ്ടും ജപതപാദികളും കൊണ്ടൊക്കെ നമുക്ക് നശിപ്പിക്കാം. പൗരുഷത്തെ ആശ്രയിച്ച് ഒരു പരിധിവരെ നശിപ്പിക്കാം. പക്ഷെ പുണ്യം വിഘ്നമായി വരുമ്പോൾ അത് നശിപ്പിക്കാൻ വലിയ പാടാണ്, പ്രയാസം. പാപമാണ് വിഘ്നമായി നിൽക്കുന്നതെങ്കിൽ ആധ്യാത്മിക സാധനയിൽ ഒരിഞ്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിന്നിടത്ത് നിന്ന് നട്ടം തിരി വഞ്ചി തിരുനക്കര തന്നെ എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും. പാപം വിഘ്നമായി വരുമ്പോൾ വഞ്ചി കെട്ടിയിട്ടിട്ട് തുഴയും പോലെ ആയിരിക്കും. വഞ്ചിയെ ബന്ധിച്ചിട്ട് തുഴഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതാണ് പാപം വിഘ്നമായി വന്നാല്. പുണ്യം വിഘ്നമായി വന്നാലോ കെട്ടഴിച്ചു വിട്ട് പക്ഷെ കാറ്റിനെതിരെ തുഴയും പോലെ ഇരിക്കും. അല്ലെങ്കിൽ പായ്ക്കപ്പൽ പായില്ലാതെ തുഴയും പോലെ ഇരിക്കും. അത് ഒഴുക്കിനെതിരെ നീന്തുന്നു എന്ന് പറയും പോലെ ഇരിക്കും. എന്ന് വെച്ചാൽ ഒന്ന് മുന്നോട്ടും പോവും, പിന്നിലോട്ടും പോവും. ഒരടി മുന്നോട്ട് പോകുമ്പോൾ രണ്ടടി പിന്നിലോട്ട് പോവും. പാപം എങ്ങനെയാണ് നമ്മളെ ബന്ധിക്കുന്നത്? ഒന്ന്, ഏറ്റവും മുഖ്യമായി പാപം ബന്ധിക്കുന്നത് ഒരു ഗുരുപ്രാപ്തി ഉണ്ടാകാതിരിക്കുക, ഒരു ഗുരുവിനെ കണ്ടെത്താൻ കഴിയാതിരിക്കുക. അതാണ് വലിയ പാപമാണെങ്കിൽ അവനൊരിക്കലും ഒരു ഗുരുവിനെ പ്രാപിക്കാൻ കഴിയത്തില്ല. എന്താ, പാപികളോട് ഗുരുവിന് വിദ്വേഷമുണ്ടോ? അതുകൊണ്ടല്ല. ഗുരുപ്രാപ്തി എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, ഗുരുവിന്റെ നികടത്തിൽ വസിക്കുക, അതല്ല ഗുരുപ്രാപ്തി. അപ്പൊ ഗുരുവിന്റെ അടുത്ത്, പാപിയും ഗുരുവിന്റെ അടുത്ത് ചെയ്തു. പക്ഷെ അവന് പാപമുണ്ടെങ്കിൽ ഗുരുവിന്റെ അകലെ നിൽക്കാനേ പറ്റും. അതാണ് പാപം കൊണ്ട് സംഭവിക്കുന്നത്. ഭൗതികമായ പ്രാപ്തിയല്ല, ആന്തരികമായ പ്രാപ്തിക്കാണ് പാപം മുഖ്യമായും തടസ്സമായി നിൽക്കുന്നത്. അപ്പോൾ അത് ഗുരുപ്രാപ്തിക്ക് തടസ്സമായി നിൽക്കും പാപം. പുണ്യമാണ് തടസ്സമായി നിൽക്കുന്നെങ്കിലോ? ഇത് പറയുന്നത് അകൃതാത്മാവ് അശുദ്ധി എന്ന് പറയുന്നത് രാഗദ്വേഷങ്ങളാണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതിന്റെ മൂലകാരണങ്ങളായിരിക്കുന്ന പുണ്യപാപങ്ങളാണ്. പുണ്യമാണ് നിൽക്കുന്നതെങ്കിൽ അവന് ഗുരുപ്രാപ്തി ഉണ്ടാവും, പുണ്യം കൊണ്ടേ അത് സാധ്യമാകും. അതിനും കാരണം പുണ്യം തന്നെ, ഗുരുപ്രാപ്തി ഉണ്ടാകുന്നു, പൂർവ്വപുണ്യം, പൂർവ്വകൃത പുണ്യം. പക്ഷേ അവന് ഗുരുവിന്റെ, ഗുരു എന്ന് പറഞ്ഞാൽ എന്താ, എന്റെ ഭാവം, ഗുരുവിന്റെ ഭാവം, ഗൗരവം എന്ന് പറയും, ഗുരുത്വം എന്ന് പറയും. ആ ഗുരുത്വത്തെ അവന് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകും. അതാണ് ഗുരുവിന്റെ ഭാവം. ഗുരുവിനെ പ്രാപിച്ചു കഴിഞ്ഞാലും ശരി, ഗുരു നിർദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ അണുവിട വ്യതിചലിക്കാതെ സാധനയിൽ അവന് പുരോഗമിക്കാൻ കഴിയാതെ പോകും. നമുക്ക് കാണാം, ഗുരുവിനെ പ്രാപിക്കുന്നവർ, അവരെത്രമാത്രം പ്രാപിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. എന്നാലും നമ്മുടെ ദൃഷ്ടിയിൽ ഗുരുവിനെ പ്രാപിച്ചവർ തന്നെ ഗുരുപ്രാപ്തി ഉണ്ടാകാത്ത രീതിയിൽ അവർ പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതൊക്കെ നമുക്ക് കാണാം. വീണ്ടും ഭൗതികമായ മോഹങ്ങൾക്ക് അവരടിക്കും, അടിമപ്പെട്ടു. അതാണ് ഏതിനെയൊക്കെയാണോ ഗുരുപ്രാപ്തിക്ക് വേണ്ടി അവൻ ജയിച്ചത് അതിനെല്ലാം അവൻ കീഴ്പ്പെട്ടു. അതാണ് പുണ്യം ബന്ധമായി വരുന്നത്. എന്താ അങ്ങനെ വരുന്നത്? പുണ്യം കൊണ്ട് അങ്ങനെ ഒരവസ്ഥ വരുന്നത് എന്തുകൊണ്ട്? പുണ്യം തരുന്നത് നല്ല കാര്യങ്ങളെയാ തരുന്നത്. ലോകപൂജ, കീർത്തി, മുഖ്യമായിട്ടും പുണ്യം തരുന്ന ഇതാണ്. പുണ്യം മോക്ഷത്തിനുള്ള വഴി കാണിച്ചു കൊടുക്കും. അതോടൊപ്പം തന്നെ ഇതെല്ലാം കൊണ്ടുവരും: അംഗീകാരവും അന്തസ്സും മാന്യതയും യശസ്സും. എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം അത് കൊടുക്കും. ഇവനറിയാതെ തന്നെ ഇതിലൊക്കെ രാഗം ജനിക്കും. പുണ്യമാണ് രാഗത്തെ ഉണ്ടാക്കുന്നത്, പാപമാണ് ദേഷ്യത്തെ ഉണ്ടാക്കുന്നത്. അവനിതിലെല്ലാം രാഗം ഉണ്ടാകും. അപ്പൊ ആധ്യാത്മിക സാധനയിൽ മുന്നേറിയവൻ തന്നെ മുന്നോട്ട് ചെന്നിട്ട് ഇതിലെല്ലാം ഭ്രമിച്ചു പോകും. ആധ്യാത്മിക സാധനങ്ങൾക്കെല്ലാം വിരാമമുണ്ട്. എന്നിട്ട് ഈ ഭൗതിക കാര്യങ്ങളിൽ ഭ്രമിച്ചു പോകും. അവന്റെ അഹന്ത വളരെ വിശാലവും വളരെ മൃദുലവുമാകും. ഈ രണ്ട് സംഭവിക്കും. പാപിയുടെ അഹന്ത എന്ന് പറയുന്നത് വളരെ ദൃഢവും വളരെ സങ്കുചിതമായിരിക്കും. പുണ്യശാലിയുടെ അഹന്ത എന്ന് പറയുന്നത് വളരെ വിശാലവും വളരെ മൃദുലവുമാകും. അവൻ ഇത്തരം നന്മകളിലെല്ലാം കുടുങ്ങിപ്പോകും. ഇതെല്ലാം ജീവന്റെ ഏറ്റവും നല്ല ഭാവങ്ങളാണ്. പുണ്യത്തിന്റെ ലക്ഷണമായിട്ട് പറയുന്നതാണ് ചില ശാസ്ത്രങ്ങളൊക്കെ പറയും. മാല്യാംബരധാരി ഒരടയാളമായിട്ട് പറയുന്ന മാലയും നല്ല വസ്ത്രവും ധരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം അവൻ പുണ്യമുള്ളവനാണ്. എന്നുവെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സമൂഹത്തിന്റെ അംഗീകാരവും ആദരവും ബഹുമതിയും യശസ്സും എല്ലാം ഉണ്ടെങ്കിൽ അത് പുണ്യത്തിന്റെ ഫലമാണ്. അപ്പോൾ ആധ്യാത്മിക സാധകനും ഈ പുണ്യത്തിന്റെ പിടിയിൽപ്പെട്ടു പോകും, അതിൽ ഭ്രമിച്ചു പോകും. അതിനെ ചുറ്റിപ്പറ്റി നിൽക്കും അവന്റെ അഹന്ത. അതവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വീഴ്ചയാണ്. പാപിയുടെ വീഴ്ചയെക്കാളും വലുതാണ്. കാരണം പാപി എപ്പോഴും വീഴുന്ന താഴെ നിന്നായിരിക്കും, പുണ്യവാൻ വീഴുന്നത് മോളിൽ നിന്ന്. തല പൊട്ടാനും നട്ടലൊടിയാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ് അവിടെ. ഇതാണ് പുണ്യം കൊണ്ട് ബന്ധിക്കുന്നത്. അപ്പോൾ പൗരുഷം കൊണ്ട് ഒരുവൻ തപസ്സും ഇന്ദ്രിയജീവവും കൊണ്ട് അവൻ പാപത്തെ ഒഴിവാക്കി മുന്നോട്ട് പോയാലും പുണ്യം കൊണ്ടവൻ ബന്ധിക്കപ്പെടും. അതൊന്ന് തിരിച്ചറിയുന്നതിനുള്ള വിവേകം അവന്റെ ഉള്ളിൽ ഉണ്ടാകത്തില്ല. വിവേകത്തിനും കാരണം പുണ്യമാണ്. ഈ പറയുന്ന യശസ്സിനും മറ്റും കാരണവും പുണ്യമാണ്. പക്ഷെ വിവേകത്തിനെ ഇത് കീഴ്പ്പെടുത്തി കളഞ്ഞു. അപ്പം പിന്നീട് യവൻ ഇതിലെല്ലാം ഭ്രമിച്ച് ഇതിനാണ് നമ്മൾ കേൾക്കുന്നത് ലോകവാസന. ആ ലോകവാസനയിൽ അവൻ കീഴ്പ്പെട്ട് അവൻ ആധ്യാത്മിക മാർഗത്തിൽ നിന്നും ഭ്രഷ്ടനായിപ്പോ. ഈ ഒരു സന്ദർഭത്തിലും ഇതിനെ ഈ രണ്ടവസ്ഥയും ഒരുവന് പൗരുഷം കൊണ്ട് ജയിക്കാൻ സാധ്യമാണ്. പൗരുഷം കൊണ്ട് ജയിക്കുന്നതിനൊരു പരിമിതിയുണ്ട്, അതുവരെ പറ്റും. നമ്മൾ പറഞ്ഞല്ലോ, ബാഹ്യമായ നിമിത്തങ്ങളെ ഒഴിവാക്കാനേ നമുക്ക് നമ്മുടെ പൗരുഷം കൊണ്ട് സാധ്യമാണ്. ഈ ആശ്രമം ശല്യമാണെന്ന് തോന്നിയാൽ വേറൊരു ആശ്രമത്തിൽ പോവാം, അത്രയും പറ്റും. പക്ഷെ ഈ ആശ്രമത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നതെല്ലാം നമ്മൾ പോകുമ്പോൾ ആശ്രമത്തിനും വരും, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം അതിന്റെ നിമിത്തങ്ങൾ അതീന്ദ്രിയമാണ്, പുണ്യഭാവങ്ങൾ അതീന്ദ്രിയമാണ്. അതിനെ അറിഞ്ഞ് ഒഴിവാക്കണമെങ്കിൽ അത് ഗുരുവിനെ സാധ്യമാണ്, ഗുരു അനുഗ്രഹം കൊണ്ടേ സാധ്യമാണ്. അവിടെയാണ് ഗുരുവിന്റെ ആവശ്യം. ചിലരെങ്കിലും പറയാറുണ്ട് ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, ഇന്ന മഹാത്മാവിന് ഗുരുവില്ലായിരുന്നു, വേറൊരു മഹാത്മാവിന് ഗുരുവില്ലായിരുന്നു, അപ്പൊ ഗുരുവില്ലാതെയും പലരും സാധിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എനിക്കെന്തുണ്ടായിക്കൂടാ. കേവലം അഹന്തയെ ആശ്രയിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. താൻ ആ മഹാത്മാവല്ല എന്നുള്ള കാര്യം വിസ്മരിച്ചിട്ടാണ്. താൻ പറയുന്നവരും മഹാത്മാവിന്റെ കാര്യമാണ്, പറയുന്നവനോ ദുരാത്മാവ്. ഈ ദുരാത്മാവാണ് പറയുന്നത്. എന്താണ്? മഹാത്മാവിന് ഗുരു ആവശ്യം വന്നില്ല, അതുകൊണ്ട് എനിക്കും വേണ്ട. അത് ദുരാത്മാവിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പൊ അയാൾ പറയണമെങ്കിൽ പിന്നെ ഞാനും ഒരു മഹാത്മാവാണ്. അങ്ങനെയാണെങ്കിൽ യാതൊരു എതിരഭിപ്രായവുമില്ല, പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ, അതാണ് പ്രശ്നം. ദുരാത്മാക്കൾക്ക് മഹാത്മാക്കളായ ഗുരു കൂടിയേ തീരും. ചിലർ പറയും, ശരി ഗുരു വേണം, ഞാൻ സമ്മതിച്ചു, എനിക്ക് ഗുരു സാക്ഷാത് പരമാത്മാവ് തന്നെ ഒരു ഗുരുവിന്റെ രൂപം ധരിച്ച് എന്റെ മുമ്പിൽ വരും, ഞാൻ അത്ര യോഗ്യനാണ്, അങ്ങനെ മറ്റേ ആൾക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്കും വരും എന്ന് പറയുന്നവരുമുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പത്രത്തിലൊരു പരസ്യം കണ്ടു, ഒരു വാർത്ത, എന്താണോ എന്റെ ചെറിയ പ്രായത്തിലാണ് അത് കണ്ടത്. പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു വലിയ വാർത്തയുണ്ടായിരുന്നു. ഒരു വലിയ പണ്ഡിതൻ, ഒരുപാട് അറിവൊക്കെ സമ്പാദിച്ച ഒരാള് സന്യസിച്ചു, അതാണ് വാർത്ത. കഥയല്ല, വായിച്ച. പക്ഷെ ആ വാർത്തയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു, അദ്ദേഹം ഭാരതം മുഴുവൻ സഞ്ചരിച്ച ഒരു ഗുരുവിനെ തേടി. എന്തിന്? തനിക്ക് സന്യാസം തരുന്നതിന് യോഗ്യനായ ഒരു ഗുരുവിനെ തേടി ഭാരതം മുഴുവൻ സഞ്ചരിച്ചിട്ട് ഒരാളെയും കണ്ടില്ല, യോഗ്യനായ ഒരാൾ തനിക്ക് സന്യാസം തരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, അക്കാരണം കൊണ്ട് അയാൾ സ്വയം സന്യസിച്ചു. ഗംഗയുടെ തീരത്ത് പോയി അയാള് സ്വയം സന്യാസം സ്വീകരിച്ചു. സ്വയം സന്യാസം ഒരാൾക്ക് സ്വീകരിക്കാം, ശാസ്ത്രങ്ങളിൽ സമ്മതിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിന് ഈ ഒരു കാരണം ഒരിടത്തും പറഞ്ഞിട്ടില്ല. ലോകത്ത് ഗുരുക്കന്മാരില്ലാത്തതുകൊണ്ട് സ്വയം സന്യസിക്കുക. ലോകത്ത് ഗുരുക്കന്മാരില്ലാതെ വരികയാണെങ്കിൽ നിങ്ങൾ സ്വയം സന്യാസം സ്വീകരിച്ചോളുക എന്ന് ഒരു ശാസ്ത്രത്തിനും പറഞ്ഞിട്ടില്ല. കാരണം ലോകത്തൊരിക്കലും ഗുരുക്കന്മാരില്ലാതെ വരത്തില്ല. ജിജ്ഞാസം ഉണ്ടെങ്കിൽ ഗുരുവും കാണും, അങ്ങനെ ഇല്ലാതെ വരത്തില്ല. പക്ഷെ ആ വാർത്ത വായിച്ചപ്പോൾ എനിക്കെന്തോ എൻ്റെ മനസ്സിലൊരു അസ്വസ്ഥത, അങ്ങനെ സംഭവിക്കും. ബ്രഹ്മസൂത്രവും ശങ്കരഭാഷ്യം ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും എൻ്റെ മനസ്സിലൊരു സംശയം തോന്നി, ഇതെങ്ങനെ സംഭവിക്കും? കാരണം ഈ ലോകത്ത് ഗുരുക്കന്മാരില്ലാതെ. അപ്പോൾ ഈ ചെയ്തതൊരു വലിയ അഹന്തയാണ് ഈ മനുഷ്യൻ ചെയ്തത്. സന്യാസം എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ധർമ്മത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഏറ്റവും വലിയൊരു അഹന്തയാണ് അയാൾ കാണിച്ചത്. ഇതിന്റെ ഫലം ഒരു ദുരന്തമായിരിക്കും. അഹന്തയുടെ ഫലം എപ്പോഴും ദുരന്തമായിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാനതങ്ങ് മറന്നും പോയി. വളരെ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ഒരു ദുരന്തം പത്രത്തിൽ വായിച്ച്, അപ്പോഴാണ് ഈ പഴയ കാര്യം എൻ്റെ സ്മൃതിയിലേക്ക് വന്നത്. ഓ, ഇതാണല്ലോ മറ്റേയാൾ. എല്ലാവരുടെയും മനസ്സിലൊരു ജിജ്ഞാസ വരും, ഇതാരാ കക്ഷി? എന്തായാലും അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് സ്വന്തം അഹന്തയെ മുൻനിർത്തി നമുക്ക് പലതും ഒഴിവാക്കാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ പറ്റും, പൗരുഷത്തെ മുൻനിർത്തി നമുക്ക് ഒഴിവാക്കാം. ആശ്രമത്തെ മാറാം, ഗുരുവിനെ മാറാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ പാപങ്ങൾ ഒരു പരിധിവരെ പ്രായശ്ചിത്തവും മറ്റ് ചെയ്തു വയ്ക്കാം. പക്ഷേ നമുക്ക് വലിയ അഹന്ത ഉണ്ടാക്കുന്ന ഈ പുണ്യത്തെയും മറ്റും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അവിടെ ഗുരുകൃപ, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടേ പറ്റൂ. അതെന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത്? കാരണം അതാണ് ഈശ്വരൻ ഗുരുവിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ചിലർ പറയും, എന്നാലും ഞാൻ, എനിക്ക് ഗുരുവിന് ആവശ്യമില്ല, എനിക്ക് ഡയറക്റ്റ് ഈശ്വരനുമായിട്ടാണ് ബന്ധം, എന്റെ ഇടയ്ക്ക് വേറെ തന്നെ കൊണ്ടൊന്ന് പ്രതിഷ്ഠിക്കേണ്ട ആവശ്യം എനിക്കില്ല. അഹന്ത കൊണ്ടാണെന്ന് പറയുന്നതെങ്കിലും അതൊരു വലിയ ഫിലോസഫിയായിട്ടാണ് പലരും പറയുന്നത്. ഡയറക്റ്റ് ഈശ്വരനുമായിട്ട് ബന്ധം, ചില ശുഷ്ക വേദാന്തികളും അല്ലാതെയുള്ള പൊതുവായിട്ടുള്ള ചില വരണ്ട തത്വജ്ഞാനികളും ഇത് പറയാറുണ്ട്, ഗുരുവിന്റെ ആവശ്യമില്ല. അത് കേട്ട് അതിനെ പിറകെ പോകുന്നവരുമുണ്ട്. ഇത് കൂടുതലും ഇഷ്ടപ്പെടുന്ന ദുരഭിമാനികൾക്കാണ്. മറ്റൊരാളുടെ മുമ്പിൽ ചെന്ന് തല കുനിക്കുന്നതിന് ബുദ്ധിമുട്ട് സ്വയം കരുതുന്ന, ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ബുദ്ധിക്ക് മുട്ടുള്ളവർ, അവരാണ് ഇത്തരം ആശയങ്ങളുടെ പുറകെ പോകുന്നത്. അവർ പറയും നേരിട്ട് ഈശ്വരനുമായിട്ട് സമ്പർക്കം വയ്ക്കുക, ഒരു ഗുരുവിനെ അംഗീകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ ഒരു കാര്യം ഈശ്വരന്റെ അജണ്ടയിലുള്ളതല്ല എന്നുള്ള ഇവർക്ക് അറിയത്തില്ല. പറഞ്ഞല്ലോ, ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, ജീവന്മാരെ സൃഷ്ടിച്ചു, ഇതിനു വേണ്ടുള്ള വ്യവസ്ഥകളെല്ലാം ചെയ്തു വച്ചു. ചെയ്തു വെച്ചു കഴിഞ്ഞപ്പം തനിക്കായിട്ട് ഒരു ഡ്യൂട്ടിയും വെച്ചില്ല, എല്ലാം മറ്റുള്ളവരെ ഏൽപ്പിച്ചു. എന്നിട്ട് താൻ എന്ത് ചെയ്തു? നിർഗുണ പരബ്രഹ്മമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക. ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങി അവിടെയാണ്. എന്നിട്ട് ഏറ്റവും പ്രയാസമുള്ള കാര്യം മോക്ഷം, അത് ഏൽപ്പിക്കാനാണ് ഗുരുവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം അത് ഗുരുവിലൂടെ മാത്രമേ സാധ്യമാകൂ, ഈശ്വരപ്രാപ്തി ഗുരുവിലൂടെ അല്ലാതെ സാധ്യമേ അല്ല. അവിടെ ഈശ്വരൻ ഗുരുവിന്റെ ഭാവത്തിൽ നിൽക്കുന്നു, ആ ഭാവത്തിലൂടെ അത് സാധ്യമാകും. സൃഷ്ടിക്ക് ഈശ്വരൻ ബ്രഹ്മാവിന്റെ ഭാവത്തിൽ നിൽക്കുന്നു, സ്ഥിതിക്ക് വിഷ്ണുവിന്റെ രൂപത്തിൽ നിൽക്കുന്നു, സംഹാരത്തിന് ശിവന്റെ രൂപത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്ന പോലെ ലോകപാലകന്മാരുടെ രൂപത്തിൽ നിൽക്കുന്നു, ദിഗ്ദേവതയായി, കാലദേവതയായി, ആദിത്യ ദേവതയായി, ചന്ദ്രദേവതയായി, നാനാ ദേവതാഭാവത്തിൽ നിന്ന് ഈ പ്രപഞ്ചലീല ഈശ്വരൻ നിർവഹിക്കുകയാണ്. ഗുരുവിന്റെ ഭാവത്തിൽ നിന്നുകൊണ്ട് മോക്ഷകാര്യങ്ങളെല്ലാം ഈശ്വരൻ നിർവഹിക്കുകയാണ്. ഇതാണ് പരമാർത്ഥം. നമ്മുടെ വേദശാസ്ത്രങ്ങളെല്ലാം ഇതാണ് പറയുന്നത്. അത് മനസ്സ് തുറന്ന് അറിയണമെന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് സാധ്യമല്ലാത്ത, നമുക്കെന്ന് പറഞ്ഞാൽ സാധകന്മാരായിരിക്കുന്ന ജീവന്മാർക്ക് അസാധ്യമായിരിക്കുന്ന കാര്യങ്ങളും ഗുരുക്കന്മാർക്ക് ചെയ്യാൻ പറ്റും. അവിടെയാണ് ഗുരുവിന്റെ സ്ഥാനം. പലപ്പോഴും നമുക്ക് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? കാരണം അജ്ഞേയം, നമുക്കറിയാൻ പറ്റുന്നില്ല. സദ്ഗുരുവിനതറിയാൻ കഴിയും. അതെന്താ? നമുക്കില്ലാത്ത ഒരു വൈഭവം ഗുരുവിന് വരുന്നത്. പറഞ്ഞല്ലോ, ഈശ്വരന്റെ ഈ വ്യവസ്ഥിതിയിൽ ഗുരുവിന് അങ്ങനെ ചില വൈഭവങ്ങൾ ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. അത് ഈശ്വരന്റെ നിയമത്തിൽപ്പെട്ടാണ്. ശിഷ്യന്റെ ആന്തരികമായ അവസ്ഥകളെയൊക്കെ തിരിച്ചറിയുന്നതിനുള്ള അന്തർജ്ഞാനം അത് ഗുരുവിനുണ്ട്. ഗുരു അതുകൊണ്ട് മനസ്സിലാക്കും ഇവന്റെ വിഘ്നങ്ങൾ ഇന്നതൊക്കെയാണ്, ഇവന്റെ മുന്നിൽ നിൽക്കുന്ന അജ്ഞാതമായിരിക്കുന്ന തടസ്സങ്ങൾ ഇന്നതൊക്കെയാണ്. അപ്പോൾ അത് പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ശിഷ്യന് കൊടുത്ത് അനുഷ്ഠാനങ്ങളിലൂടെ അവനെ കൊണ്ട് തന്നെ അത് നിവർത്തിപ്പിക്കുക, അതാണ് ഒരു വഴി ഗുരു സ്വീകരിക്കുന്നത്. ഒന്നതാണ്, ശിഷ്യനോട് പറയും നീ ഇന്നത് ചെയ്യുക. ശിഷ്യന് ചിലപ്പോൾ അത് വളരെ ലാഘമായി തോന്നും. ഓ, ഈ കാര്യം ഗുരു പറയാതെ തന്നെ എനിക്കറിയാമല്ലോ, പിന്നെന്താ ഇതിപ്പോ ഗുരു വിശേഷിച്ച് പറഞ്ഞിട്ട്. അപ്പോൾ ഗുരു ഉപദേശത്തിൽ അവന് ലാഘവും ബുദ്ധി വരും, അവൻ ചെയ്തെന്നവരും ചെയ്തില്ലെന്നും വരും. ചെയ്താൽ രക്ഷപ്പെടും, ചെയ്തില്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല, വേറൊരു കാര്യം. അതുകൊണ്ടാണ് ഗുരു ഉപദേശത്തിൽ ഒരിക്കലും ലാഘവോ ബുദ്ധി വരാൻ പാടില്ല. സാരമില്ല, ഗുരു അതൊക്കെ പറയും. ഇതുപോലെ പലയിടത്തും പലതും പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഈ നമ്മുടെ സൗകര്യപൂർവ്വം ചെയ്യാം എന്ന് കരുതും. ഗുരു ഭക്തിയെല്ലാം കാണും, പക്ഷെ അനുഷ്ഠാനങ്ങളിൽ വേണ്ടത്ര അനുസരണ ഉണ്ടാകത്തില്ല. അതൊന്ന്. ഇനി മറ്റൊരു വായുണ്ട് ഗുരു സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ്? ശിഷ്യനോട് എന്നുമുണ്ടത്തില്ല. കാരണം ഇവനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല, തലതിരിഞ്ഞു ശരിയാകത്തില്ല. എന്നാലും അവൻ കൃപയ്ക്ക് പാത്രമാണെങ്കിൽ അവൻ അറിയാതെ തന്നെ അവനെ ശുദ്ധീകരിക്കും. എന്നാ എല്ലാവരും വിചാരിക്കും രണ്ടാമത്തെ വഴി തന്നെ എന്റെ വഴി. അങ്ങനെ രക്ഷപ്പെടാനൊക്കത്തില്ല, അതിനുള്ള പുണ്യം കൂടി അവന് വേണം, ഉണ്ടെങ്കിൽ മാത്രമേ ആ ആയുധം ഗുരു പ്രയോഗിക്കത്തുള്ളൂ. അങ്ങനെയും സംഭവിക്കാമെന്ന് പറയുകയാണ്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ചില ഇവൻ തലതിരിഞ്ഞവനാണ്, എന്നാലും ഗുരുവിന് അവനോടാണ് കൂടുതൽ താല്പര്യം. ഞാൻ വളരെ മാന്യനാണ്, എന്നാലും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നു? ഞാൻ ഗുരുവിന്റെ ഇഷ്ടങ്ങളെല്ലാം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനായിട്ടും എന്നെ ശ്രദ്ധിക്കുന്നില്ല. അവൻ മഹാശല്യക്കാരനായിട്ടും അവനെ ശ്രദ്ധിക്കുന്നു. നമ്മളെക്കുറിച്ച് നമുക്കുള്ള അറിവല്ല, നമ്മളെക്കുറിച്ച് ഗുരുവിനുള്ള അറിവ്, അത് വ്യത്യാസം. നമ്മളെ നമ്മളറിയുന്നത് പോലെയല്ല നമ്മളെ ഗുരു അറിയുന്നു. നമ്മൾ നമ്മളെക്കുറിച്ച് ഭേദപ്പെട്ടവനായിട്ടും മാന്യനായിട്ടും യോഗ്യനായിട്ടുമാണ് അറിയുന്നതെങ്കിലും ഗുരുവിനറിയാം ഇവന്റെ മാന്യതയും യോഗ്യതയൊക്കെ വെറും പുറം പൂച്ചാണ്, ഇവന്റെ ഉള്ളു വളരെ പെശകാണെന്നറിയാം. അതുകൊണ്ടാണ് മൈൻഡ് ചെയ്യാതിരിക്കുന്നു. മറ്റവൻ അങ്ങനെയല്ല, അവന്റെ ഉള്ളിൽ കുറച്ച് നന്മയുണ്ടെന്നറിയാം, അതുകൊണ്ടാണ് അവൻ ആ വഴിക്ക് നയിക്കുന്നത്. അതൊക്കെ ജീവനെ സംബന്ധിച്ചിടത്തോളം രഹസ്യങ്ങളാണ്, ഗുരുവിന് മാത്രം പരസ്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ പരിഭവം വിചാരിക്കുന്നതിലൊന്നും യാതൊരർത്ഥവുമില്ല. എന്തായാലും ഇവിടെ പറയുന്നതിന്റെ താല്പര്യം അതാണ്. അകൃതാത്മാവാണ്, അശുദ്ധമായ അന്ധകരണത്തോടു കൂടിയവനാണെങ്കിൽ അവന്റെ തപസ്സും അനുഷ്ഠാനങ്ങളും ഒന്നും പൂർണമായ ഫലത്തെ ചെയ്യത്തില്ല. നമ്മൾ പറഞ്ഞതുപോലെ ഒന്നുകിൽ അവൻ അവന്റെ അനുഷ്ഠാനങ്ങൾ ശരിയായി ചെയ്യാൻ കഴിയാതെ വരും, ഇനി ശരിയായി ചെയ്യുന്നു എന്നവന് തോന്നിയാലും ഫലം കിട്ടാതെ വരും. അവിടെ ഗുരു കൃപ കൂടി അതിനോട് ചേരുമ്പോൾ അവന്റെ അവന് അത് തുടങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പാപം കൊണ്ട്, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് അവനത് തുടങ്ങാൻ പറ്റും. അവന് ശരിയായി അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് അത് അനുഷ്ഠിക്കാൻ കഴിയും. ഇനി അവൻ അനുഷ്ഠിച്ച് മുന്നോട്ട് പോയി പുണ്യം അവനെ ബന്ധിച്ചിരിക്കുകയാണെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ആ ബന്ധനത്തിൽ, ഞാൻ പറഞ്ഞല്ലോ വളരെ മൃദുവും വളരെ വിശാലവുമായിട്ടുള്ള ആ ബന്ധനം, ആ ബന്ധനത്തിൽ നിന്ന് അവന് മോചിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ എല്ലാം ഗുരുവിന്റെ സഹായം കൊണ്ടേ പറ്റും. അവിടെ ഗുരു അല്ലാതെ മറ്റൊരു ഈശ്വരനെ അവൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെ ശുദ്ധാന്തക്കണ്ണന്മാരായി ഈ പരമാത്മാവനെ കാണുന്നു എന്നാണ് മുമ്പ് പറഞ്ഞത്. ഇതൊന്നും സാധ്യമല്ലാത്തവന്, അവൻ പരിശ്രമിച്ചാലും ശരി അവൻ നിന്നടത്ത് നിൽക്കും, അല്ലെങ്കിൽ അവന്റെ പുരോഗതിക്ക് തടസ്സങ്ങളുണ്ടാകും. ഇതാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത്. ഭഗവാൻ ഇവിടെ അത് തന്നെ പറയുന്നു. ഇതും വളരെ ഗഹനവും വിപുലവുമായൊരു വിഷയമാണ്. അതിന്റെ പ്രധാനമായ ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഭാഷകാരം പറയുന്നു, ഏതന്തോപി ശാസ്ത്രാദി പ്രമാണൈഹി, അവൻ പരിശ്രമിച്ചാലും അകൃതാത്മാനഹ അസംസ്കൃതാത്മാനഹ അശുദ്ധമായ അന്ധകരണത്തോടുകൂടിയവൻ തപസ്സ ഇന്ദ്രിയജയേന ച, തപസ്സും ഇന്ദ്രിയജയവും അതുകൊണ്ട് പരിശ്രമിക്കുന്നവനെന്നും പറയാം, അതുകൊണ്ട് കന്മഷങ്ങൾ നീങ്ങാത്തവനെന്ന് രണ്ട് രീതിയിലും അർത്ഥം പറയാം. ദുശ്ചരിത അനുപരത, അവന് ദുർമാർഗത്തിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നില്ല. എല്ലാവരും പരാതിപ്പെടാറുള്ളതാണല്ലോ, എനിക്കിന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതിനൊന്നും എനിക്ക് മോചിക്കാൻ കഴിയുന്നില്ല. അശാന്തദർപ്പാത്മാന. ഈ ഒരു കാര്യം തന്നെ, ഈ ഒരു പദം തന്നെ എത്രയോ വിപുലമായ ആശയമുള്ളതാണ്. അശാന്തദർപ്പാത്മാന, നമ്മളറിയാതെ തന്നെ നമ്മളിൽ കുടികൊള്ളുന്ന നമ്മുടെ ചെറിയ ചെറിയ അഹന്തകൾ, വളരെ മൃദുവായ അഹന്തകൾ, നമ്മളതിനെ താലോലിച്ച് സംരക്ഷിക്കുന്ന അഹന്തകൾ, അല്ലെങ്കിൽ അത് കേമമാണെന്ന് കരുതുന്ന അഹന്തകൾ, അതാണ് അതിൽ മാത്രം തന്റെ അസ്തിത്വത്തെ ഉറപ്പിക്കുന്ന നമ്മുടെ ചെറിയ ചെറിയ അഹന്തകൾ. വലിയ സാധകന്മാരിലും കാണുന്ന ചെറിയ കാര്യങ്ങൾ ഇതെല്ലാം വച്ചുകൊണ്ട് പ്രയത്നം കുറവന്തോവി നൈനം പശ്യന്തി ഫലപ്രാപ്തി ഉണ്ടാകുന്നില്ല. അച്ഛേദ സഹ വിവേകിന യതന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യതന്തോപ്യകൃതാത്മാനോ നൈനം പശ്യന്തി ചേതസ യദാദിത്യഗതം തേജോ ജഗദ്ഭാസയതേഖിലം യച്ഛന്ദ്രമസി യച്ഛാഗ്നൌ തത്തേജോ വിദ്ധി മാമകം ഗാം ആവിശ്യജ ഭൂതാനി ധരയാമ്യഹമോജസ പുഷ്ണാമി ചൗഷധി സർവാ സോമോ ഭൂത്വാരസാത്മകാ അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതാ പ്രാണാപാനസമായുക്താ ചാമ്യന്നം ചതുർവിധം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതിർജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വിദ്യോ േദവിദേവചാഹം ദ്വാവിമോ പുരുഷോ ലോകേ ക്ഷരസ്ഥാക്ഷര ക്ഷരസർവാണി ഭൂതാനി ഓടസ്ഥോക്ഷര ഉച്യതേ ഉത്തമപുരുഷസ്ത്വന്യാ പരമാത്മേത്യുദാഹൃത യോ ലോകത്രയമാവിശ്യ ബിഭർത്തമ്യ ഈശ്വര യസ്മാദക്ഷരം അതീതോഹം അക്ഷരാദപി ചോത്തമ അതോസ്മി ലോകേ വേദേ ച പ്രഥിത പുരുഷോത്തമ യോ മാം ഏവമസംമൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദം ഉക്തം മയാനഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരതാ.